മണിയിലിരുന്നു വിവർത്തമിങ്ങ് കാണും മണി മുതലായ വിഭൂതി അഞ്ചമൂട്ട ജലനിധി തന്നിരുന്നു തരംഗാവലിയതുപോലെ ഭേദമായി വരുന്നു. മണി എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള വിവർത്തം. എന്താണ് വിവർത്തം? ഇന്ന് കാണും വെളിമുതലായ വിഭൂതി ആകാശാദി പഞ്ചഭൂതങ്ങളും ഇവിടെ കാണുന്ന അനുഭവപ്പെടുന്ന അഞ്ച് ഭൂതങ്ങളും വിവർത്തമാണ്. അപ്പം വിവർത്തം എന്ന് പറഞ്ഞാൽ ആരോപം. ഈ ആരോപം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്ന തർക്കികന്മാരും സ്വീകരിക്കുന്നു. രജ്ജുവിൽ സർപ്പത്തെ ആരോപിക്കുന്നു. മിക്കവാറും എല്ലാവരും ആരോപത്തെ സ്വീകരിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്ന എന്താണ്? അഞ്ച് വിഭൂതികളും പഞ്ചഭൂതങ്ങളും ആരോപണം എന്ന് പറയുന്നത് അദ്വൈതികള് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ, വേറെ ആരും സ്വീകരിക്കത്തില്ല. പഞ്ചഭൂതങ്ങളും ആരോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ജഗത് മിഥ്യ എന്ന് പറയുന്ന ആശയം. ഈ ജഗത്ത് സത്യമല്ല, ആരോപമാണ്, കല്പിതമാണെന്ന് വരും. അതിൽ പിന്നെ ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പോ അത് അദ്വൈതത്തെ നേരിട്ട് പറയും വിവർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ എന്തിനും കൊണ്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അദ്വൈതികള് ഒഴിവുള്ളവർ പറയുന്ന എന്താണ്? രജ്ജു സർപ്പ വിവർത്തമാകാം, ശുദ്ധികാരജതം വിവർത്തമാകാം, പക്ഷെ പ്രപഞ്ചം വിവർത്തമാകത്തില്ല എന്നാണ്. അതിന് ഓരോരുത്തർ ഓരോ സമാനം പറയും. ഇതാണ് മിക്കവാറും എല്ലാവരുടെ അഭിപ്രായം. ഇപ്പൊ ഇവിടെ വിവർത്തത്തെ സ്വീകരിച്ചു എന്ന് വെച്ചാൽ ജഗത് മിഥ്യ എന്നുള്ള ആ ആശയത്തെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് കേവലം വിവർത്ത ശബ്ദം കൊണ്ടല്ല. പിന്നെ എന്താണ്? വെളിമുതലായ വിഭൂതി അഞ്ചും വിവർത്തം എന്ന് പറഞ്ഞു എന്ന് പ്രത്യേകം മനസ്സിലാവും. പിന്നെ അത് പല തരത്തിൽ പിന്നെ വ്യാഖ്യാനിക്കും. ഇവിടെ വിവർത്തം, വിവർത്തം, മിഥ്യ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഉദാഹരണം പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണോ? ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി പോലെ അഭേദമായി വരെയാണ് അതെന്നു പറഞ്ഞു. എന്താണോ വിവർത്തമായി അനുഭവപ്പെടുന്നത് ഇവിടെ പ്രപഞ്ചം, പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത കാര്യങ്ങൾ എല്ലാം ചേർന്നു, അതെവിടെയാണ് ആരോപിച്ചിരിക്കുന്നത്? ആത്മാവിൽ. അപ്പോ ഒന്ന് ആരോപിച്ചിരിക്കുന്ന ഒന്ന് അതിന്റെ അധിഷ്ഠാനത്തിൽ നിന്നും അന്യമല്ല, അതിനോട് അഭേദമാണ്. ഇതും അദ്വൈതികൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ആരോപിച്ചിരിക്കുന്ന ഒന്ന് അതിന്റെ അധിഷ്ഠാനത്തിൽ നിന്ന് അന്യമല്ല എന്ന് വെച്ചാൽ അഭേദമാണ്. ഇതും അദ്വൈതികളുടെ ആശയമാണ്. അപ്പൊ അദ്വൈതികൾ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, പ്രപഞ്ചം മിഥ്യയാണ്, ആരോപിതമാണ്. രണ്ടാമത്, അത് ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. തദനന്യത്വയുക്തി എന്ന് പറയുന്നു ബ്രഹ്മസൂത്രത്തിൽ ആരംഭണാധികരണത്തിലും മറ്റും ചർച്ച ചെയ്യുന്നില്ല. ബ്രഹ്മസൂത്രത്തിലല്ല, ഭാഷയത്തിലെല്ലായിടത്തും ചർച്ച ചെയ്യുന്നു. ഇതേ ആശയമാണ്. ഇക്കാര്യത്തിൽ എന്താണോ 100% ഒരുകൂടെ ശങ്കരാചാര്യർ പറഞ്ഞെന്തോ അതേ ഞാൻ പറഞ്ഞിരിക്കും. അതിനൊട്ടും കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് ശങ്കരാചാര്യൻ പറയുന്നത്. ഒന്ന് ജഗത്ത വിവർത്തമാണ്, മിഥ്യയാണ്. അതെവിടെയാണോ അത് മിഥ്യ ആയിരിക്കുന്നത്, അതിൽ നിന്നത് വേറെ അനന്യത്വം എന്ന് പറയുന്ന ഒരു യുക്തിയാണ്. വിവർത്തം അന്യമല്ല. ആ യുക്തി അനുസരിച്ച് അത് ആത്മാവ് തന്നെ ഈ പ്രപഞ്ചം. ഇവിടെ ഗുരു ഇപ്പോൾ അതിന്റെ എന്താണ് സാരം പറഞ്ഞിരിക്കുന്നു. ഭാഷ്യത്തിലും മറ്റുമാണെങ്കിൽ ഇത് സമർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് യുക്തികളും ശ്രുതി വാചാരംഭണം വികാരവും നാമധേയം മൂർത്തികേ ദീവസത്വം ഇങ്ങനെ കുറേ ശ്രുതികൾ കൊണ്ടുവന്നിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ഭാഷ്യകാരൻ ഈ ആശയത്തെ സമർത്ഥിക്കും. ഇതാണ് ഇവർ പറഞ്ഞ തത്വത്തിൽ ശങ്കരനെ പിന്തുടരുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളാണ് അവിടെ ഒട്ടും വിടാതെ തന്നെ പിന്തുടരുന്നു. എല്ലായിടത്തും ഇങ്ങനെയുള്ളതാണ്. മനസ്സിലാക്കാതെ വേറെ ആൾക്കാർ പല പറയും, അതിനൊന്നും കാര്യമില്ല. ഇതിനെ കുറിച്ച് മുമ്പ് ഒരിക്കലും ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന വർഷം. ബാലകൃഷ്ണൻ നായർ സാറ് ഏത് വർഷം കൂടെ വന്നതെന്നറിയാം? എത്ര? 3 എനിക്കത്ര ഉറപ്പില്ല. ആ വർഷം തന്നെയാണ് ഞാനും കൂടെ വന്നത്. ഞാനെന്ന് വന്നെന്ന് ചോദിച്ച ഓർമ്മ കാണത്തില്ല എന്ന് വിചാരിച്ച ബാലകൃഷ്ണൻ നായർ സാർ. കനകജൂലിക്ക് ശേഷം 84. കനകജൂലി കഴിഞ്ഞ ഉടനെ, കനകജൂലി കഴിഞ്ഞ ഉടനെ സാറിനെ വിളിച്ചു. അത് വരുമ്പോ അതിന്റെ കൂടെ ചില അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കനകജൂലി. ആ സമയത്താണ് ഈ വന്ന് സച്ചിദാനന്ദ സ്വാമിയുടെ ജീവിച്ച അറിയാമായിരിക്കും, കാരണം സ്വാമി അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് കൃത്യമായിട്ട്. അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കുന്നത് നന്നായിരുന്നു. പിന്നെ ബ്രഹ്മവിദ്യാലയത്തിന്റെ ഒരു ഹിസ്റ്ററി ആരൊക്കെ ഒന്ന് പഠിച്ചു പോയി, ആരൊക്കെ പഠിപ്പിച്ചു പോയി, അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയാണെന്ന്. പഴയ പല ആൾക്കാർ ഇന്നുള്ളവർക്ക് അറിയക്കൂടിയില്ല. ഒരു ദാമോദര സാറ്, അങ്ങനെയൊക്കെ പലരും ഉണ്ടായിരുന്നു. ശാസ്ത്രി സാറ് എല്ലാവർക്കും അറിയാം. ഈ വി ദാമോദര ആർക്കും അറിയത്തില്ല. ആര് ഓ എഴുതിയിട്ടുണ്ടോ? ആ മാസിക എനിക്കൊന്ന് തരണം. ഓ എഴുതിയിട്ടുണ്ടല്ലേ, വർഷമൊക്കെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? അരൂപാനന്ദ സ്വാമി ഞാനും ഒരേ സമയം വന്നു. ഒരേ ഡേറ്റിലാണ്. പിന്നെ ഇന്ന വൈറ ശിവാനന്ദ സ്വാമി, പിന്നെ പിന്നെ അതില് വേറെ ഉണ്ടായിരുന്നു അവരൊക്കെ തിരിച്ചു. ഓങ്കാരാനന്ദ ഒക്കെ നേരത്തെ ഉണ്ട്, മുൻപേ ഉണ്ട്. സച്ചിദാനന്ദ സ്വാമി ആയിരുന്നു കാര്യദർശി. സ്വാമിക്ക് അതൊക്കെ ഓർമ്മയുണ്ട്, അത് നോക്കണം. അതങ്ങനെയാണ്, എനിക്ക് ഞാൻ മറന്നുപോയി. ഞാൻ ഇനി ആണ്ട് തീയതി ഓർക്കുന്ന കാര്യത്തിൽ വളരെ, ഈ അടുത്ത കാലത്ത് ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ആ ചില ആവശ്യമൊന്നും എനിക്ക്, ഞാനതിൽ വളരെ പിന്നെ പോകാം. എന്റെ കാര്യങ്ങൾ വാസ്തവത്തിൽ ഞാൻ എന്നാണ് എന്റെ വീട് വിട്ടു പോയെന്ന് എനിക്ക് ഇതുവരെ ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല. ഞാൻ തലവത്തി എന്ന് ആലോചിക്കുന്നു, എനിക്കൊരു പിടി കിട്ടുന്നില്ല. അത് ഏത് വർഷമാണ്? അതുപോലെ അവര് അനിശ്ചിതത്വം, അത് എനിക്ക് ആണ്ട് രീതി ഓർക്കുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. ഞാനത് എനിക്കത് ശരിക്കും ഓർമ്മയില്ല. എന്നാണ് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി എന്നറിയാം, അത്രയാണ്. ഇവിടെ വന്നപ്പോഴാണ്, ഇവിടുന്ന് തിരിച്ചു വീട്ടിൽ പോയപ്പോഴാണ്, വീണ്ടും വീട് വിട്ടപ്പോഴാണ്. ഇതൊന്നും എനിക്ക് കൃത്യമായി അറിയത്തില്ല. കാരണം സംഭവങ്ങളുടെ ബാഹുല്യം കൊണ്ടും ആകാം, ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്കെല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പൊ ആ വർഷമാണ്, ഞാൻ വന്ന വർഷമാണ് ഒരു വിവാദം ഉണ്ടാകുന്നത്. ഒരു മാഗസിൻ, മലയാളത്തിലെ ഏതോ ഒരു ആധ്യാത്മിക പ്രസിദ്ധീകരണത്തിൽ ഒരാൾ എഴുതിയിരുന്നു, ഈ വെളിയിലിരുന്നു വിവർത്തം. വിവർത്തം എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അതിന് തരംഗാവലി അതുപോലെ അഭേദമായി വരയണം എന്ന് പറഞ്ഞ ഉദാഹരണം ശരിയല്ല എന്നാണ്. ഇങ്ങനെ തന്നെ എഴുതി. അപ്പോൾ അത് വിവർത്തത്തിന് ഈ ഉദാഹരണം കൊടുക്കാൻ പാടില്ല എന്നാണ് ഉള്ളി എഴുതി. നമ്മളെന്ന് ഞാൻ അതിനൊന്നുമ്പോൾ ഇതൊക്കെ വായിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും വായിച്ചപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി, ഇതെന്താ ഇതിലെന്താ എന്നുള്ളതല്ല. ഞാനിന്ന് സച്ചിദാനന്ദ സ്വാമി എടുത്ത്, ഈ സ്വാമി സീനിയറല്ലേ, ഇത് കാണിച്ചു. അപ്പോ സ്വാമി പറഞ്ഞു, അന്ന് ബാലകൃഷ്ണൻ നായർ സാറും കൂടെ ഉണ്ട്, നമുക്ക് ബാലകൃഷ്ണൻ നായർ സാറിനോട് ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എന്താണ് ഇത് ശരിയല്ല എന്ന് എന്തുകൊണ്ട് പറയും? സാറൊരു സമാധാനം പറഞ്ഞു, പക്ഷെ എനിക്ക് അത്ര ശരിക്കും ബോധ്യപ്പെട്ടില്ല. സാറ് പറഞ്ഞ സമാധാനം, പിന്നെ അന്നിവിടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അറിവുള്ള ആൾക്കാരായിട്ട് രണ്ടുപേരെയാണ് പരിഗണിച്ചിരുന്നത്, ഒന്ന് ബാലകൃഷ്ണൻ നായർ സാറും മറ്റൊന്ന് ശാസ്ത്രിയാണ് സാർ. പിന്നെ ഞാൻ രണ്ടാമത് ശാസ്ത്രിയാണ് സ്വാമിയുടെ അടുത്തിരുന്നു. സ്വാമിയുടെ അടുത്തും ചോദിച്ചു. സ്വാമി സ്വാമിയുടെ സ്ഥിര ശൈലി അനുസരിച്ച് സ്വാമി ഒരു നല്ല മറുപടി പറഞ്ഞു. പക്ഷെ നമ്മളെ ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കില്ല, അതാണ് സ്വാമിയുടെ ശൈലി. സ്വാമി മറുപടി പറയും, നമ്മുടെ ചോദ്യമായിട്ട് ബന്ധം കാണത്തില്ല. സ്വാമി ഒരു ചോദ്യം ഉണ്ടാക്കിയാലും സ്വാമി ഒന്നും മറുപടി പറയും, അതിന് സ്വാമിയുടെ ഒരു രീതി. അപ്പോ എനിക്ക് അത് അങ്ങനെ കടന്നു. അത് പിന്നെ അത് പെട്ട് നമ്മളത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ട. ഇപ്പൊ ഈ എഴുതിയ ആള് പറഞ്ഞ അവരൊരു പ്രൊഫസറാണ്, സത്യാനന്ദ സ്വാമിക്ക് അറിയാം. കാരണം സച്ചിദാനന്ദ സ്വാമിയുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്, സ്വാമി മറക്കത്തില്ല. ഗുരു എഴുതിയ തെറ്റെന്ന് പറഞ്ഞ ആളുടെ സ്വാമി ഉറക്കത്തില്ല. ആരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ പദ്യത്തെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം എഴുതി ആരാണ്? പിന്നെ ഞാനും അതങ്ങോട്ട്. അപ്പോ എന്താണെന്ന് ഉത്തരം കിട്ടിയില്ല. പിന്നെ അന്ന് ആരോട് ചോദിക്കുന്ന എന്താ? അപ്പൊ പുള്ളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഒന്ന് വായിച്ചത്. പുള്ളി ലേഖനത്തിൽ എഴുതിയിരുന്നത് ചട്ടമ്പി സ്വാമിയുടെ അദ്വൈത ചിന്താപദ്ധതി എന്ന് പറയുന്ന പുസ്തകം, അതിനകത്ത് വൃത്തിവാദം എന്ന് പറഞ്ഞൊരു ഒരു പാരഗ്രാഫ് ഉണ്ട്. വൃത്തിവാദം, അതിൽ പറയുന്നത് വൃത്തിവാദം എന്ന് പറയുന്നത് അദ്വൈതത്തിന്റെ മുഖ്യ സിദ്ധാന്തമാണ് എന്നാണ്. എന്താണ് അതീ പറയുന്നത്? അപ്പോ അത് ശരിയാണ് തന്നെ. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം ഈ പ്രൊഫസർക്ക് മനസ്സിലായില്ല. അതാണ് പ്രശ്നം. അവിടെ പറയുന്ന വൃത്തിവാദം എന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് തിരകൾ ഉയർന്നിട്ട് സമുദ്രത്തിലേക്ക് തിരിച്ച് ലയിക്കുന്നു, അതുപോലെ ഈ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ജീവന്മാരെല്ലാം ഉണ്ടായിട്ട് തിരിച്ച് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്നത് അദ്വൈതത്തിന് സമ്മതമല്ലെന്നാണ്. അതാണ് വൃത്തിവാദം, വൃത്തിപക്ഷം എന്നൊക്കെ പറയുന്നു. അത് ശരിയാണ്, പക്ഷെ ഇവിടെ അതല്ല പറയുന്നു. സമുദ്രത്തിൽ നിന്ന് തരംഗം ഉയർന്നിട്ട് തിരിച്ച് സമുദ്രത്തിലേക്ക് ലയിക്കുന്നു, അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നത് അദ്വൈതത്തിന് സമ്മതമായ കാര്യമുണ്ട്. അത് വിവർത്തമല്ല, അത് ശരിയാണ്. പക്ഷെ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഈ പ്രൊഫസർ ധരിച്ച്. അങ്ങനെയാണ് പുള്ളി ഇതിനെക്കുറിച്ച് ഒരു വിമർശനം എഴുതിയത്. ഈ ഉദാഹരണം ശരിയല്ല. അതായത് പുള്ളി പറയുന്നുണ്ട് വൃത്തിവാദം അദ്വൈതത്തിലെ മുഖ്യ സിദ്ധാന്തമല്ല എന്ന് ഇന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നും പുള്ളി പറയുന്നുണ്ട്. അത് ശരിയാണ്, പക്ഷെ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്നുള്ള ബോധം പുള്ളിക്ക് ഇല്ലാതെ എനിക്കൊന്ന്. പുള്ളി ഒരു ഫിലോസഫി പ്രൊഫസറായിരുന്നു. ഈ അദ്വൈത ചിന്താ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്വൈത ചിന്താപദ്ധതി എന്ന് പറഞ്ഞൊരു പുസ്തകം ചട്ടമ്പി സ്വാമി എഴുതിയിട്ടില്ല. അത് അതിന്റെ തുടക്കം എന്ന് പറയുന്നു. അധ്യാരോപത്തെ കുറിച്ച് പറയുന്നത് ഒരു തമിഴ് ഗ്രന്ഥത്തിന്റെ കൈവല്യ നവനീതത്തിന്റെ തർജ്ജിമയാണ് കുറച്ച് ഭാഗം. പിന്നെ മുന്നോട്ട് വരുന്ന പല ഭാഗങ്ങളും പലതും വിദ്യാനന്ദ സ്വാമി എന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യന്റെ ശിഷ്യൻ സമാധി അദ്ദേഹം അത് എഴുതി ചേർത്താണ്. അദ്ദേഹം തന്നെ ഇത് പറയുന്നുണ്ട്, പക്ഷെ വ്യക്തമായെല്ലാം പറയുന്നില്ല. ചട്ടമ്പി സ്വാമി എഴുതിയ ചില ലേഖനങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ചട്ടമ്പി സ്വാമിയുടെ ചില വിവർത്തനങ്ങളുണ്ട്. ഇദ്ദേഹം എഴുതി ചേർത്ത കുറെ ഭാഗങ്ങളുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഇദ്ദേഹം അദ്വൈത ചിന്താ പദ്ധതി എന്ന് പറഞ്ഞ് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അല്ല, ചട്ടമ്പി സ്വാമിയുടെ ഒരു സ്വന്തം കൃതിയല്ല. ഇപ്പൊ ആ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചട്ടമ്പി സ്വാമി എഴുതിയാണോ വേറെ ആരെങ്കിലും എഴുതിയാണോ ആണെങ്കിൽ ഏതാണ് തിരിച്ചറിയുമ്പോൾ വലിയ പ്രയാസം. കാരണം ഇത് ഇങ്ങനെ ഒരാള് കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകമാകുമ്പോൾ എന്നിട്ട് അതിന്റെ ആദ്യം ചട്ടമ്പി സ്വാമികളെന്ന് എഴുതി വയ്ക്കുമ്പോൾ അവിടെ അതിനുള്ളിൽ ഒരു ദീർഘമായ ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. ആമുഖം മുഴുവൻ എഴുതിയിരിക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തെ കുറിച്ചാണ്. ഘട്ടമ്പിസ്വാമിയാണ് ഗുരുവിന്റെ ഗുരു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിട്ട് എഴുതിയിരിക്കുന്നത്. എന്നാൽ താൻ ചെയ്ത ഈ പരിപാടിയെ കുറിച്ച് അതാണ് വാസ്തവത്തിൽ അവിടെ എഴുതേണ്ടത്. ഇതിന്നത് അതൊക്കെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം ഇദ്ദേഹം തമിഴിലും പണ്ഡിതനായിരുന്നു, സംസ്കൃതത്തിൽ വലിയ പണ്ഡിതനായിരുന്നു, അദ്വൈതത്തിൽ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ അദ്വൈത പണ്ഡിതനായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇദ്ദേഹം ഇത് ഇങ്ങനെ ഇതൊരു എഡിറ്റിംഗ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു സംഗ്രഹം. ഇദ്ദേഹം സംഗ്രഹിച്ചപ്പോൾ വ്യക്തമായിട്ട് ഇന്നത് ഇന്നതൊക്കെയാണ്, ഇത് ഞാൻ എഴുതി ഇന്ന ഇന്ന ഭാഗങ്ങളാണ്, ഇത് സ്വാമി സ്വന്തമായിട്ട് എഴുതിയാണ്. ശരീര തത്വസംഗ്രഹം എന്ന് പറയുന്ന ഒരു ലേഖനമുള്ളത് സ്വാമി എഴുതിയാണ്. ജഗത് മിഥ്യാത്വം എന്ന് പറയുന്നതിൽ സ്വാമി എഴുതിയോണ്ട് ഇദ്ദേഹം ഇടയ്ക്ക് കയറ്റി തുടങ്ങി. അപ്പൊ ഇത് എല്ലാം കൂടെ ആകെ കുഴപ്പം. ഇത് ഏതാണ് സ്വാമി എഴുതിയത്, ഏതാണ് അല്ലാത്തത്, തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലുള്ള പുസ്തകമാണത്. പക്ഷെ ഇന്നത് പ്രചരിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമിയുടെ ഗ്രന്ഥമാണെന്നുള്ള രീതി. അത് ഏറ്റവും രസകരമായ കാര്യം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊരു പൗലോസ് ഉണ്ടായിരുന്നു, പുള്ളി ചട്ടമ്പി സ്വാമിയുടെ ഈ പുസ്തകത്തിൽ റിസർച്ച് ചെയ്താണ് PhD എടുത്തത്. അങ്ങേർക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നുള്ള കാര്യം. അങ്ങനെ ഒരാൾക്ക് ഒരു പുസ്തകത്തിൽ റിസർച്ച് ചെയ്ത് PhD എടുക്കുമ്പോൾ കുറഞ്ഞ പക്ഷം മനുഷ്യന് മനസ്സിലാകണ്ടേ എന്താണ് ഈ പുസ്തകം ആൾ എഴുതിയാണോ അല്ലേ എന്നുള്ള കാര്യം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളുടെ PhD ഉള്ളത്. അങ്ങനെ അവിടെ എന്തോ ആയിട്ട് എന്നെ റിട്ടയർ ആയത്, എന്തായിരുന്നു വേദാന്ത വിഭാഗത്തിന്റെ അധ്യക്ഷനായിരുന്നു, എന്തോ ഉയരുന്നത്. ഒരാൾ PhD റിസർച്ച് ചെയ്ത പോലും അത് മനസ്സിലാക്കില്ല എന്താണ്. ഇതൊരു സംഗ്രഹമാണ്, അത് മറ്റേ അതി സൂചിപ്പിച്ചിട്ടുണ്ട്, ഇല്ലാതില്ല. ചിലതൊക്കെ ഞാൻ ചേർത്തെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. സ്വാമിയുടേതാണ് വിവർത്തനം. ഒരാളൊരു ഗ്രന്ഥം വിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അത് പുള്ളിയുടെ സ്വന്തമാകത്തില്ലല്ലോ ആരുടെ. ഇപ്പോ ഗുരുദേവൻ തിരുക്കുറൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്, അത് ഗുരുവിന്റെ സ്വന്തമല്ല, അത് കേവലം ഒരു വിവർത്തനം മാത്രമാണ്. അത് ഗുരുവിന്റെ രചനയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഗുരുവിന്റെ വിവർത്തനം എന്ന് തന്നെ പറയണം. അതിന്റെ ആശയങ്ങൾ ഗുരുവിന്റെ ആശയം എന്ന് പറയാൻ പറ്റില്ല, അത് എഴുതിയാളിന്റെ ആശയമാണ്. അപ്പൊ ഒരാള് റിസർച്ച് ഒന്ന് ഒരാളല്ലേ എനിക്ക് വന്നു ഒന്നി കൂടുതൽ പേര് അത് റിസർച്ചൊക്കെ ചെയ്യുന്നു. അവർക്ക് പോലും അറിയത്തില്ല ശരിക്കും. അവിടെ ആശ്രമത്തിലൊരു അന്തേവാസ്യം ഉണ്ടായിരുന്നു, പന്മനാശ്രമം. പുള്ളിയാണത് കണ്ടുപിടിച്ചിട്ട് എന്നോടോ എന്ന് പറയുന്നത്, ഇത് സ്വാമിയുടെ കൃതി അല്ലല്ലോ എന്നല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ലോ. പക്ഷെ അതിനുമുമ്പ് എനിക്ക് ഇത് കൂട്ടിച്ചേർത്തതെന്ന് അറിയാമായിരുന്നു, പക്ഷെ വ്യക്തമായിട്ട് എന്നെ ഇന്ന ഭാഗങ്ങളാണെന്ന് ഒരാള് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പറയുമ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ശരിക്ക് ബോധം വരുന്നത്. എനിക്കതിനെക്കുറിച്ച് ഒരു സംശയം വരാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു അമേരിക്കക്കാരൻ സായിപ്പൻ്റെ അടുത്ത് ഇത് പഠിക്കാൻ വരും, വള്ളിക്കാവി താമസിച്ചിരുന്നതാണ്. ഈ തർക്കവും വ്യാകരണമൊക്കെ പഠിക്കാൻ വന്നതിന്റെ കൂട്ടത്തിൽ പുള്ളി അദ്വൈത ചിന്താപദ്ധതിയും പഠിച്ചു. കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഞാൻ പ്രോത്സാഹിപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. ട്രാൻസ്ലേറ്റ് ചെയ്തു, മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ പുള്ളിക്ക് അത് എളുപ്പമായി. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു സ്വഭാവമുണ്ട്, നമ്മളെ ആൾക്കാരെ പോലെയല്ല. നമ്മളൊക്കെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, കൊണ്ടൊന്ന് പ്രസ്സിൽ കൊടുക്കും. പിന്നെ പ്രസ്സിൽ പ്രൂഫ് നോക്കുന്ന ആളാണ് ഇതിലെന്തെങ്കിലും കറക്റ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷുകാരൊന്നും അങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ അവിടെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്, അതിന് പ്രത്യേക ആൾക്കാരുണ്ട്. അവരെന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ആദ്യം അവരെ കൊണ്ടുപോകും. അവര് അത് എഡിറ്റ് ചെയ്തതിനു ശേഷമേ അവർ പുസ്തകമായിട്ട് അവർ പ്രസിദ്ധീകരിക്കത്തുള്ളൂ. അല്ലാതെ സ്വയമായി ആരും പുസ്തകം പ്രസിദ്ധീകരിക്കത്തില്ല. നമ്മളിവിടെയും ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, ബോധമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു. കാരണം എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ജോലി അതാണ്. അവര് കേവലം ഭാഷയില് മാത്രമല്ല, ആ പുസ്തകത്തിന്റെ രചന രീതി, അതിന്റെ ഘടന, അതിന്റെ വിഷയം എല്ലാത്തിനെ കുറിച്ച് അവർ പഠനം നടത്തിയിട്ടാണ് എഡിറ്റിംഗ് നടത്തുന്നത്. വെറുതെ ഭാഷ വർത്തി ചെയ്യുന്നതല്ല എഡിറ്റിംഗ്. എന്തായാലും ഒരാളെ എഡിറ്റ് ചെയ്യാൻ കൊടുക്കും, അത് അയാളൊരു ഇംഗ്ലീഷുകാരനാണ് എഡിറ്റ് ചെയ്യുന്നത്. അയാൾക്ക് ചട്ടന്തി സ്വാമിയെ കുറിച്ചും പിന്നെ ഈ പുസ്തകത്തെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. മലയാളം ആയത് വായിക്കാൻ അറിയത്തുമില്ല. എഡിറ്റ് ചെയ്തതിന് ശേഷം അയാൾ ഈ പുസ്തകത്തിന്റെ ഒരു ഭാഗം അയാൾ മാർക്ക് ചെയ്തു, എന്നിട്ട് അതിന്റെ ഒരു നോട്ട് എഴുതി. ഇത്രയും ഭാഗങ്ങൾ ഈ പുസ്തകം എഴുതിയ ആളെഴുതിയല്ലാന്ന്, ഇംഗ്ലീഷിലുള്ള ഒരു എഡിറ്റർ, അയാൾക്ക് മലയാളം അറിയത്തില്ല, ചട്ടമ്പിസ്വാമി ആരെന്ന് അറിയത്തില്ല, ഈ പുസ്തകം ഈ ഭാഗം ഇതുമായിട്ട് ചേരുന്നില്ല എന്നാണ് അയാൾ എഴുതിയത്. ഈ ഗ്രന്ഥകാരന്റെ എഴുത്തും ഇതുമായിട്ട് ചേരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭാഗം വായിച്ചപ്പോ എനിക്ക് ഉണ്ടായിരുന്നത് എന്തോ കുഴപ്പമുണ്ട്. ഈ റിസർച്ച് ചെയ്ത് പി എച്ച് ഡി എടുത്ത് നിങ്ങളുടെ സാറിനെ കണ്ടാ ചോദിച്ചോ, അപ്പൊ എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു, ഇത് ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള എനിക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ എനിക്കത് ഓർമ്മ വന്നു, അത് ഈ വിദ്യാനന്ദ തീർത്ഥർ വേറൊരാളുടെ പുസ്തകത്തിൽ നിന്ന് വേറൊരാൾ പറഞ്ഞ് എടുത്തു ചേർത്താണ്. ചട്ടമ്പിസ്വാമി പറഞ്ഞത് തന്നെ, ചട്ടമ്പിസ്വാമി പറഞ്ഞത് ഇതിന്റെ ഇടയ്ക്കെങ്കിൽ ചട്ടമ്പിസ്വാമി പറഞ്ഞായിട്ട് ആ കാലഘട്ടത്തിൽ ഒരു വലിയ താർക്കികനും അദ്വൈതിയും ഒക്കെ ആയി ചട്ടമ്പിസ്വാമിയുടെ ഒരു ശിഷ്യനുണ്ട്. ചട്ടമ്പിസ്വാമിയുടെ അടുത്തുനിന്ന് അദ്വൈത സിദ്ധി ഖണ്ഡനഖണ്ഡവാദ്യമൊക്കെ പഠിച്ചു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പന്നിശ്ശേരി നാണുകൊള്ളാന്ന് പറയുന്ന ഒരാണ് അദ്ദേഹം. പിന്നെ ഒരു വലിയ ഒരു ബസ് എഴുതിയിട്ടുണ്ട്, നീലകണ്ഠ തീർത്ഥവാദ ചരിത്ര സമുച്ചയം എന്ന് പറഞ്ഞു. ആ പുസ്തകത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് ചട്ടമ്പിസ്വാമി എന്നോട് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം കേട്ട കേൾവിയിൽ നിന്ന് എഴുതിയ കാര്യമാണ്. ഇദ്ദേഹം ശാസ്ത്രാർത്ഥവാദത്തിനൊക്കെ പോകുന്നയാളും ഒരു വിശിഷ്ടാദ്വൈതിയെ കേരളത്തിൽ ശാസ്ത്രാർത്ഥവാദത്തിൽ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. അതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ്, അവിടുത്തെ ചരിത്രത്തിലുള്ള കാര്യമാണ്. ഇദ്ദേഹം കേട്ട് ചട്ടമ്പിസ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ട കാര്യം ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് അതൊന്നും പറയാതെ, അതിനെ കുറിച്ചൊന്നും പരാമർശിക്കാതെ വിദ്യാനന്ദ തീർത്ഥവാദരി ഇതിന്റെ ഇടയ്ക്കും കയറ്റി. അങ്ങനെ കേട്ടും പറയണം, ഇതിന്നാര് ഓർമ്മയിൽ നിന്ന് പറഞ്ഞ് ഇന്ന പുസ്തകത്തിലുള്ളതാണ് ഞാനടുത്തിരി ചേർത്തിരിക്കുകയാണെന്ന് പറയുന്നതാണ് അതിന്റെ രീതി മര്യാദ. പക്ഷെ ഇന്ന് ജാതകം എടുത്തു വെച്ചു. ഒരു സായിപ്പ് ഇത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോ അയാൾ കണ്ടുപിടിച്ചു ഇത് ഈ പുസ്തകത്തിൽ ചേരുന്നത് അല്ല. അത് വിട്ട് അത് വിട്ടിട്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. എന്നോട് ചോദിച്ചത് അവരെ അങ്ങോട്ടേക്കാൻ പറഞ്ഞു പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പന്മനാശ്രമത്തിൽ ഇംഗ്ലീഷ്. അപ്പോ ഈ വൃത്തിവാദമെന്ന് പറഞ്ഞിരിക്കുന്നതിന് അതിന് സ്വാമി എഴുതിയാണോ അതോ വിദ്യാനന്ദ തീർത്ഥവാദം എഴുതിയാണോ, അതുപോലെ ഉറപ്പുള്ള കാര്യമില്ല അതൊന്നും. ഈ പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നവരങ്ങനെ അവർക്ക് അന്വേഷണാത്മകമായൊരു ബുദ്ധിയില്ല. ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്നത് ഒരാളിന്റെ, നമ്മളത് ആവശ്യമില്ലാതെ കൂട്ടിച്ചേർക്കുന്നതും തെറ്റാണ്, ഉള്ളതിനെ വെട്ടി മാറ്റുന്നതും തെറ്റാണ്. ചിലപ്പോൾ നമുക്കതിൽ പൊരുത്തക്കേട് തോന്നിയെന്നിരിക്കും. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്, എന്നുവെച്ചാൽ ശിവഗിരിയിൽ നിന്ന് നേരിട്ടുള്ള ചെയ്തത് ഇവിടുത്തെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് പട്ടത്താനത്ത് അച്യുതമേസ്തിരിയുടെ അവിടെ ഗുരുദേവൻ നടത്തിയ ഒരു പ്രസംഗം. പ്രസംഗം ഒന്നും അതിരേഖപ്പെടുത്തിയിരിക്കുന്നത്, അതാദ്യം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചു, അത് ടി കെ മാധവനാണ് പ്രസിദ്ധീകരിച്ചത്. അത് ജി പ്രിയദർശനൻ പിന്നീട് കണ്ടെടുത്ത് കേരളമതി പ്രസിദ്ധീകരിച്ചു. പിന്നെ ഗുരുദേവന്റെ സംഭാഷണം എന്ന് പറഞ്ഞ് സി കേശവമൈദ്യ പ്രസിദ്ധീകരിച്ചു. അപ്പോ അതിലാദ്യത്തെ സെന്റൻസ് ജി പ്രിയദർശന്റെ സുവർണരേഖകൾ, ശ്രീനാരായണ സുവർണരേഖകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് മുഴുവനും ഇപ്പോഴും അതുപോലെയുണ്ട്. അതിൽ ആദ്യത്തെ ഒരു വരി ഇതാണ്: മനുഷ്യരുടെ ഇടയിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചാതുർവർണ്ണയം കൽപ്പിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും. ഇങ്ങനെയാണ് ആശയം, ഇതാണ്: മനുഷ്യരുടെ ഇടയിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചാതുർവർണ്ണയം കൽപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു സെന്റൻസ് അങ്ങ് മാറ്റി കംപ്ലീറ്റ്. ഇത് ഗുരുദേവൻ പറഞ്ഞാണ്, ഇന്നും മറ്റേ പുസ്തകങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ സച്ചിദാനസ്വാമി ചന്ദ്രനായി ചെയ്യുന്നു, അത് ഗുരുദേവൻ ഇതിന് വിരുദ്ധമായി വേറെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശരി, ഇതിന് വിരുദ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഗുണകർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അവനെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണി എങ്ങനെ നിശ്ചയിക്കും എന്ന് ഒരു ചോദിക്കുന്നതുകൊണ്ട് നിശ്ചയിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആ ചോദ്യം. അത് ശരിയാണ്, അത് സമ്മതിക്കാം. പക്ഷെ ഗുരുദേവൻ പറഞ്ഞ് മാറ്റാൻ നിങ്ങൾക്ക് എന്താകും? ഗുരു പറഞ്ഞത് പ്രസിദ്ധീകരിച്ചത് വെട്ടിയിട്ട് എന്തിനു പ്രസിദ്ധീകരിക്കും? അത് പിന്നെ ആൾക്കാരാണ് അത് അങ്ങനെ ഇങ്ങനെ ശരിക്കൊരു മറുപടി വരാൻ പറ്റില്ലല്ലോ. ഗുരു പറഞ്ഞതിനെ വെട്ടിത്തിരുത്തുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞതിന് വ്യത്യാസമുണ്ടെങ്കിൽ അതിന് പരിഹാരം നമ്മൾ കണ്ടെത്തണം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അത് നമ്മുടെ ജോലിയാണ്. പല പറഞ്ഞതിനെ വെട്ടിക്കളയുക എന്നുള്ള, പറഞ്ഞത് വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അത് ഗുരു നിന്ദയാണ്, ഗുരുത്വം ഇല്ല അവിടെ. പിന്നെ ചെയ്യുന്നവന്റെ മൂഢതയാണ്, യാതൊരു സംശയമില്ല. പറഞ്ഞെങ്കിലും അത് പറഞ്ഞതാണ്. പിന്നെ അതെങ്ങനെയാണ് അതിന് യോജിപ്പിക്കേണ്ടതെന്നുള്ളത് അത് നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തണം, അത് നിങ്ങളുടെ ജോലിയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, വിരുദ്ധമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെട്ടിക്കളയുന്നെങ്കിൽ മറ്റിടത്ത് കൂട്ടിച്ചേർത്ത കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ വെട്ടിക്കളഞ്ഞ കാര്യം പറയാം. അത് ഈ ശിഷ്യ ശിരോമണികളുടെ ഓരോ ലീലാവിലാസങ്ങളാണ്. വെട്ടിക്കളഞ്ഞാണോട് തന്നെ ഞാൻ ചോദിച്ചു, അതിനൊന്നും ശരിയായ ഉത്തരം പറയാൻ ആർക്കും പറ്റത്തില്ല. ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല. അപ്പൊ അവിടെ ഈ എഴുതി വെച്ചിരിക്കുന്നത് സ്വാമി എഴുതിയാണോ എന്താണോ എന്നൊന്നും അറിയത്തില്ല. എന്താണ് ഈ വിമർശനം വന്ന ഇങ്ങനെയാണ്? എന്താണ് വിവർത്തത്തിന്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി ഇതിലേക്ക് വരാം. വിവർത്തത്തിന് ഇങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പാടില്ല. എന്താണ് തരംഗാവലി സമുദ്രത്തോട് അഭേദമായിരിക്കുന്നു, അതുപോലെ അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് എന്താണ്, ഇതിനെ സമുദ്രതരംഗൻ ന്യായം എന്ന് പറയും, മറ്റത് വൃത്തിവാദം എന്ന് പറയും. ഇത് രണ്ടും രണ്ടാണെന്നുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ് പ്രൊഫസറാബദ്ധം പറഞ്ഞത്. സമുദ്രതരംഗൻ ന്യായത്തിൽ എന്താ പറയുക? അപ്പോ സമുദ്രത്തിൽ നിന്നും വേറിട്ട തരംഗങ്ങൾ, തരംഗങ്ങൾ, നുരകൾ, പതകളൊക്കെ, സമുദ്രം എന്ന് വെച്ചാൽ ജലം, ആ ജലത്തിൽ നിന്ന് വേറിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുന്നതാണ് വിവർത്തം. അതാണ് ആരോപണം. അങ്ങനെ വേറിട്ടില്ല എന്ന് പറയുന്നതാണ് അതിന്റെ അപവാദം. എന്ന് വെച്ചാൽ അത് ജലം തന്നെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ ആരോപമുണ്ട്, അപവാദമുണ്ട്. അതുതന്നെയാണ് ഭാഷ്യകാരനും അദ്വൈത ഭാഷ്യകാരനും ഒരുപാട് സ്ഥലത്ത് വിവർത്തത്തിന് ഉദാഹരണമായി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ അദ്വൈതത്തിൽ ഇല്ലാത്ത ഒരു കാര്യമൊന്നുമല്ല പറയുന്നത്, വളരെ പ്രസിദ്ധമായ കാര്യമാണ്. ഈ വിമർശിക്കഴിഞ്ഞാട് സ്വയം തീരുമാനിക്കുകയാണ്, തന്റെ അത്ര പോലും ഇതിനെക്കുറിച്ചുള്ള അറിവ് ആർക്കില്ല. ഗുരുവിനില്ലാന്ന് സ്വയം തീരുമാനിക്കുകയാണ്, എന്നിട്ട് വിമർശിക്കുകയാണ്. ഇതേ അവസ്ഥയാണ് ആർക്ക് പറ്റുന്നത്? ഗുരുവിന്റെ ഈ വാക്യങ്ങളൊക്കെ വെട്ടി മാറ്റുന്നവർ വിചാരിക്കുന്ന എന്താണ്, നമ്മുടെ അത്ര ബോധം പോലും ആർക്കില്ല, ഗുരുവിനില്ല, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് വെട്ടിയിരിക്കാം. ശരിയാവില്ല. രണ്ടുപേരും ഒരേ കാറ്റഗറിയിലാണ്. ഇതേപോലെ മറ്റൊരു ഉദാഹരണം പറയും. എന്താണോ മണ്ണും മൺപാത്രവും, അതും ഈ ഉദാഹരണം ഒരുപോലെ തന്നെയാണ്. മണ്ണിൽ നിന്നുണ്ടായ മൺപാത്രം മണ്ണിൽ നിന്ന് വേറെയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതാണ് വിവർത്തം. നമ്മുടെ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ തോന്നിയാണ്, മൺപാത്രം വേറെയാണ് മണ്ണ് വേറെയാണ്. സാധാരണ മനുഷ്യൻ അങ്ങനെയാണല്ലോ ധരിക്കുന്നത്. സാധാരണ മനുഷ്യൻ എന്താ പറയുന്നത്? ഈ കിടക്കുന്ന മണ്ണ്, ഇത് പാത്രം. അതിനവർക്ക് യുക്തിയുണ്ട്. എന്താണ്? മണ്ണ് കൊണ്ട് വെള്ളം കോരാൻ പറ്റത്തില്ല, പാത്രം കൊണ്ട് വെള്ളം കോരാൻ പറ്റും. മണ്ണ് പരന്ന് കിടക്കുന്നു, പാത്രം ഉരുണ്ടിരിക്കുന്നു. അപ്പോൾ യുക്തികളുമുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും എന്താ തോന്നുന്നത്? മണ്ണ് വേറെ, മൺപാത്രം. അപ്പൊ മണ്ണിൽ നിന്ന് വേറെയാണ് മൺപാത്രം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു അനുഭവം, ഒരു തോന്നൽ. അങ്ങനെ തോന്നലെന്നാ പറയുന്നത്, എന്തുകൊണ്ട് സത്യമില്ല, അതുകൊണ്ട് തോന്നലെന്നേ പറയാൻ പറ്റും. ആ തോന്നലിനെയാണ് എന്ത് പറയുന്നത്? വിവർത്തം. അപ്പൊ ഒരാൾ പറയണല്ല, അത് മണ്ണ് തന്നെയാണ്, മണ്ണിൽ നിന്ന് വേറിട്ട ഒന്നുമില്ല, അതാണ് അപവാദം. ആ തോന്നലിനെ നിഷേധിക്കുന്നതിനാണ് അപവാദം എന്ന് പറയുന്നത്. മണ്ണിൽ നിന്ന് വേറിട്ട അവിടെ ഒന്നുമില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ചോദിക്കാം, മണ്ണിൽ നിന്ന് വേറിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ആ കാണുന്ന ആ പാത്രത്തിന് ഒരു പ്രത്യേക ആകൃതി ഉണ്ടല്ലോ. ആകൃതി എന്താ സൂക്ഷിച്ചു നോക്കുക? അത് മണ്ണ് തന്നെ, വേറിട്ടൊന്നുമില്ല. അല്ല പറയണല്ല, ആകൃതി വേറെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മണ്ണിൽ നിന്ന് ആകൃതി കഴിഞ്ഞ് കൈ കെടുക്കണം. പറ്റും? പാത്രത്തിന് ഒരു ആകൃതി ഉണ്ടല്ലോ, അതിനെ മണ്ണിൽ നിന്നും കയ്യിലെടുക്കണം. എടുത്ത് അത് വേറെയാണെന്ന് പറയാം. ഇപ്പോ മൺപാത്രത്തിന്റെ ആകൃതിയെ മണ്ണിൽ നിന്ന് നമുക്ക് വേറിട്ട് കയ്യിലെടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, അവിടെ മണ്ണ് അല്ലാതെ ആകൃതി എന്ന് പറയുന്ന ഒരു സാധനം വേറെയില്ല. നമുക്ക് തോന്നും മണ്ണിനൊരു ആകൃതിയുണ്ട്, ആകൃതി മണ്ണിൽ നിന്ന് വേറെയാണ്. മണ്ണിന് ആകൃതി ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്, അതില്ലെന്നല്ല പറയുന്നു. മണ്ണിന് ആകൃതി ഉണ്ട്, അതുകൊണ്ടുള്ള പാത്രം എന്ന് പറയുന്നു. പക്ഷെ ആ ആകൃതി സംസ്ഥാന വിശേഷം എന്ന് സംസ്കൃതത്തിൽ പറയും. ആ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? മണ്ണിൽ നിന്ന് വേറെ അല്ല, അത് മണ്ണ് തന്നെ. പക്ഷെ നമുക്ക് തോന്നിപ്പോവും അവിടെ പ്രത്യേകിച്ച് ഒരു ആകൃതി ഉണ്ടെന്നും, ആ ആകൃതി മണ്ണിൽ നിന്ന് വേറെയാണ്. അപ്പൊ ആകൃതി മണ്ണിൽ നിന്ന് വേറെയാണ് എന്ന് തോന്നുന്നതാണ് വിവർത്തം. മറിച്ച് അതെല്ലാം ആ ആകൃതിയും ആ പാത്രവും എല്ലാം മണ്ണ് തന്നെ എന്ന് പറയുന്നതാണ് അഭേദം. ഇവിടെ പറയുന്ന അഭേദം, അപ്പൊ മണ്ണ്, മൺപാത്രം, ജലം, തരംഗം, ഇവിടെ എല്ലായിടത്തും എന്താണ്? ഇത് രണ്ടും ഉണ്ട്. എന്താണ് ആരോപം അല്ലെങ്കിൽ വിവർത്തം? അതുകൊണ്ട് അഭേദമുണ്ട്. അതുകൊണ്ട് ഇത് ഗുരു ആദ്യമായി ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമല്ല, ഇവിടെ പറയുന്ന വൃത്തിവാദമല്ല. എവിടെയൊക്കെ ഇത് പറയുന്നു, ആഴിയും തിരയും കാറ്റും എന്നൊക്കെ പറയുന്നിടത്ത് ഇത് തന്നെയാണ്. അവിടെ തിരകൾ ജീവന്മാരാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? ആ തിരകൾ വെള്ളത്തിൽ നിന്ന് വേറെ അല്ല, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, തിരകൾ ജീവന്മാരാണ്. അവിടെ മാത്രമേ അതിനെ യോജിപ്പിക്കാൻ പറ്റൂ. അവിടെ പറയുന്ന അഭേദമാണ്, ഇവിടെ പറയുന്ന അഭേദമായി വരേണം എന്ന് പറയുന്ന അഭേദം തന്നെയാണ് എന്തുള്ളത്? അവിടെയും ഉള്ളത്. തിരകൾ ജലത്തിൽ നിന്ന് അന്യമല്ല, അത് ജലം തന്നെ. അപ്പോൾ അവിടെ കാണുന്ന ആകൃതിയോ അതും ജലം തന്നെ വേറിട്ടവിടെ ഒരു ആകൃതി. വെള്ളത്തിൽ നിങ്ങൾക്ക് ആകൃതി വേർപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ആകൃതി കൊണ്ട് തിര വേറെയാണെന്ന് തോന്നിയാൽ അത് വിവർത്തം. അല്ല, അത് ജലം തന്നെ എന്നറിഞ്ഞാൽ അവിടെ അഭേദം. അപ്പൊ ഈ വിവർത്തത്തിന് ഇങ്ങനൊരു സംശയം വരാൻ കാരണം, വിവർത്തത്തിന് സാധാരണ പറയുന്ന ഉദാഹരണം രജ്ജുസർപ്പം, ശുക്തികാരജതം, ഇതൊക്കെ മുത്തച്ചിപ്പി, അതിൽ കാണുന്ന ഭ്രാന്തി, വെള്ളി എന്നുള്ള ഭ്രാന്തി, കയറ് കാണുന്നിട്ട് സർപ്പം എന്നുള്ള ഭ്രാന്തി, അതൊക്കെയാണ് സാധാരണ പ്രസിദ്ധമായ ഉദാഹരണം. അപ്പൊ ഈ മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നതും വെള്ളത്തിൽ നിന്ന് തരംഗം ഉണ്ടാകുന്നതും അതുപോലെ അല്ലല്ലോ. അതുകൊണ്ട് അതെങ്ങനെ വിവർത്തത്തിന് ഉദാഹരണമാകുമെന്ന് ഇതിൽ പരിചയമില്ലാത്തവർക്ക് സംശയം ഉണ്ടാകാം. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കാട് കയറിപ്പോകുന്നത്. രണ്ടിടത്തും ഒരുപോലെ തന്നെ വിവർത്തം. അവിടെ എന്താണ്, കയറിനെ കണ്ടിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, കയറിനെ ശരിക്ക് കാണാതെ, കാണുന്നുണ്ടെന്നാൽ ശരിക്ക് കാണുന്നു, അവിടെ അയാൾ പാമ്പിനെ കാണുന്നു. എന്തോ അതിന് മുമ്പിനെ കണ്ടിട്ട് പാമ്പെന്ന് പറയുന്നു. അതാണ് ആരോപം, വിവർത്തം. കാരണം ശരിക്ക് കാണാത്തതുകൊണ്ടാണ്, എന്നാൽ മുമ്പ് എന്തോ ഒന്നിനെ കാണണം ഉണ്ടൊരു അത് വിവർത്തമായി. നമ്മുടെ അനുഭവം പുറത്തു. ഇവിടെ എന്താണ്, ഇവിടെ വിവർത്തം എന്ന് എന്തുകൊണ്ട് പറയുന്നു, മണ്ണിൽ നിന്ന് വേറെയാണെന്ന് പാത്രത്തെ കാണുന്നു, അതാണ് ഇവിടുത്തെ വിവർത്തം. രജ്ജുവിലെ സർപ്പത്തെ പോലെ പാത്രത്തിന്റെ അനുഭവം വിവർത്തമാണ്. രജ്ജുവിലെ സർപ്പത്തെ പോലെ അത് മാഞ്ഞു പോകുന്നതാണ് പാത്രം. പാത്രം നമ്മൾ സത്യമാണ്, അതുകൊണ്ട് വെള്ളം കോരുന്നുണ്ട്, പാകം ചെയ്യുന്നു. അവിടെ രജ്ജുവിലെ സർപ്പത്തിൽ എന്താണ്, സർപ്പം തന്നെ വിവർത്തമാണ്, അത് മാഞ്ഞു പോകുന്നു. അങ്ങനെയൊന്നില്ല, ഇവിടെ അങ്ങനെയല്ല, പാത്രമുണ്ട്. സർപ്പം പോലെ ഇത് വിവർത്തമാണ്. പക്ഷെ ഇത് വിവർത്തമാകുന്ന എങ്ങനെ, മണ്ണിൽ നിന്ന് വേറെയാണ് പാത്രമെന്ന് കരുതുന്നിടത്താണ് ഇവിടെ വിവർത്തം വരുന്നത്. അതിനാണ് ഇവിടെ വിവർത്തം എന്ന് പറയുന്നത്. സർപ്പത്തെ കാണുന്നിടത്ത് എന്താണ് ഒരാൾ പറയുന്നത്, സർപ്പമല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ അപവാദമായി, എന്നിട്ട് നിഷേധിച്ചു, വിവർത്തം പോയി, അധ്യാരോപം പോയി, ഭ്രാന്തി മാറി എന്നെല്ലാം പറയും. സർപ്പമല്ല. അതുപോലെ എവിടെയാണെങ്കിലോ ഒരാൾ ധരിക്കുന്നു, അതിന്റെ ആകൃതി കൊണ്ടും അതിന്റെ പ്രയോജനം കൊണ്ടും അതിന്റെ പേരുകൊണ്ടും എല്ലാം ധരിക്കുന്നു, മണ്ണിൽ നിന്ന് വേറെയാണ്, അത് വിവർത്തമായി, ആരോപമായി. വേറെയാണെന്ന് നമ്മൾ ആരോപിക്കുകയാണ്, നമ്മുടെ ബുദ്ധി ആരോപിക്കുകയാണ്. വേറെ അല്ലാത്ത ഒന്നിനെ വേറെ ആണെന്ന് നമ്മുടെ ബുദ്ധി അറിയുന്നതാണ് ആരോപം. അവിടെ വിവർത്തം, മണ്ണിൽ നിന്ന് വേറെ അല്ലാത്ത ഒന്നിനെ വേറെയാണെന്ന് നമ്മൾ അറിയുന്നു, ഇതാണ് അവിടുത്തെ ആരോപം. അത് വേറെയല്ല അഭേദം എന്ന് പറയുന്നതാണ് എന്റെ അപവാദം. ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്ന എന്താണ്, നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ഒരു മാറ്റം, വസ്തുവിലൊന്നും സംഭവിക്കുന്നില്ല. സർപ്പഭ്രമം ഉണ്ടാകുന്നിടത്തോ അവിടെ തന്നെ സംഭവിക്കുന്നു, ആ മുമ്പ് കണ്ട സാധനം മാഞ്ഞു പോകുന്നു. ഇവിടെയാണെങ്കിൽ എന്ത് മാഞ്ഞു പോയി, ഭേദബുദ്ധി മാഞ്ഞു പോയി. പാത്രം വേറെയാണെന്നുള്ള ബുദ്ധി എന്ത് ചെയ്തു, അതുപോലെ പാത്രം മണ്ണ് തന്നെ എന്നുള്ള ബുദ്ധി ഉണ്ടാകും, അതാണ് അഭേദം. അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞത്, അഭേദമായി വരുന്ന ഭേദത്തെ നിഷേധിച്ചിട്ട് അതിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു, അഭേദം വരുന്നു. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ആ ഭേദബുദ്ധിയാണ് ഇവിടുത്തെ വിവർത്തം. കാരണം അവിടെ വിവർത്തം എന്ന് വെച്ചാൽ ആരോപം, വിപരീത ബുദ്ധിയാണ്. പാത്രം മണ്ണായിരിക്കെ നമ്മൾ ധരിക്കുന്നു, അത് വേറെന്താണ്, വേറെന്താണെന്ന് വെച്ചാൽ മണ്ണിൽ നിന്ന് ഭിന്നമായ ഒന്നാണ്. വേറെ എന്തോ ഒന്നല്ല, മണ്ണിൽ നിന്നും ഭിന്നമായ ഒന്നാണ് അത്. ധരിക്കാനുള്ള കാരണങ്ങളുണ്ട്. വെള്ളം കോരാനും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും മണ്ണ് നിന്ന് ഭിന്നമായ ഒന്ന് എന്ന് ധരിക്കുന്നതാരോ വിവർത്തം. മണ്ണ് തന്നെ എന്നറിയുമ്പോൾ അവിടെ അഭേദമാണ്. അപ്പൊ ശരിക്കും വിവർത്തത്തിന് അത് അഭേദം എന്ന് ധരിക്കുന്നതിന് ഇതാണ് പറ്റിയ ഉദാഹരണം, രജ്ജുസർപ്പമാണ്. രജ്ജുസർപ്പം എന്ന് വെച്ചാൽ അവിടെ സർപ്പം കണ്ട് മാഞ്ഞു പോയി, പിന്നെ അവിടെ അഭേദവും ധരിക്കാൻ ഒന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഏതിനാണോ നിങ്ങൾ വേറെ ഒന്ന് കണ്ടത് അതിനെ തന്നെ അതായി ധരിക്കുന്നു. അപ്പൊ ഒരാള് പിന്നീട് നോക്കുന്നു, ചിന്തിക്കുന്നു, അയാൾ മനസ്സിലാക്കുന്നു, മൺപാത്രം മണ്ണ് തന്നെ. അപ്പൊ അവിടെ അഭേദത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. ഇതാണ് ഭാഷ്യകാരനും ഇതിന് ഉദാഹരണമായിട്ടുള്ളത്. സമുദ്രതരംഗ ന്യായത്തെയും മൃദ്ഘട ന്യായം ഇതൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ്, അഭേദ ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഈ അഭേദ ബുദ്ധിയാണ് അദ്വൈത ബോധമെന്ന് അദ്വൈതികൾ പറയുന്നു. അഭേദ ബുദ്ധി അത് അത് പാടില്ല. അതിന്റെ പേരിൽ നല്ല വിദ്യാർത്ഥി. ഓഹോ, എന്നാ പിന്നെ പഠിപ്പിച്ച സാറിനൊന്ന് പറഞ്ഞത്. അത് സാറിന്റെ ഇടപാട് തരുന്ന ഇത് പറഞ്ഞാൽ പോവേണ്ടി വന്നോ? ആഹ്, അത് ശരി. അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്തായാലും ബാലേഷ്ണാരി സാർ അങ്ങനെ ആരും പറഞ്ഞു വിടത്തില്ല. എന്തായാലും ശരി. ഇപ്പൊ ഒരു വിദ്യാർത്ഥി അഭിപ്രായം പറഞ്ഞും പറഞ്ഞ അയാളെ പറഞ്ഞുകൂടാ? എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഓഹോ, ഇറങ്ങി പോവാൻ പറഞ്ഞു. അയാളുടെ പേരെന്തോന്നു അത് പറയാമല്ലോ. സാറിന്റെ പേര് രഹസ്യമായിട്ട് പറയും. രാജേന്ദ്രനാണ്. രാജേന്ദ്രനൊന്നും അങ്ങനെ അത്രയും പഴക്കമില്ല. അങ്ങനെ ഒരാൾ പഠിപ്പിച്ചിരുന്ന ഓ അങ്ങനെ കുറെ ഓഹോ സമുദ്രത്തിൽ നിന്നും ഉണ്ടാകുന്ന തരംഗം സമുദ്രത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നത് അദ്വൈതത്തിന് സമ്മതമായ കാര്യമുണ്ട്. സമ്മതമല്ലാന്ന് പറയാൻ കാരണം വെച്ചോ, ബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണമാണ്, നിർവികാരമാണ്. അപ്പൊ എന്തെങ്കിലും അത് ലയിച്ചു കഴിയണമെങ്കിൽ അതിൽ വികാരം സംഭവിക്കുന്നു. അതുകൊണ്ട് ലയം എന്ന് പറയുന്ന അവിടെ സ്വീകരിക്കത്തില്ല. ബ്രഹ്മ നിർഗുണം നിരാകാരം നിത്യശുദ്ധ ബുദ്ധമാണ്. വേറെ ഏതെങ്കിലും ഒന്ന് സാധനം വന്ന് അതിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വേണം? അതില് ഇപ്പോ പാലില് പഞ്ചസാര ലയിക്കണമെങ്കിൽ എന്ത് വേണം? പാലില് വികാരം സംഭവിക്കാതെ, മാറ്റം സംഭവിക്കാതെ അങ്ങോട്ട് ലയിക്കത്തില്ല. അതുപോലെ ബ്രഹ്മത്തിൽ പ്രപഞ്ചം ലയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം കളങ്കമാകും പ്രപഞ്ചം കൊണ്ട്. അതുകൊണ്ട് അദ്വൈതത്തിൽ അത് സ്വീകരിക്കത്തില്ല. ഇപ്പോ ജീവൻ പരമാത്മാവിൽ വിലയിക്കുന്നു എന്ന് പറയുന്നു, അതൊക്കെ അദ്വൈത സംബന്ധിച്ചിടത്തോളം അബദ്ധമാണ്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ജീവൻ ചെന്നാൽ ഈ ലയിച്ചു കഴിഞ്ഞാൽ ലയിക്കാൻ അവിടെ ഒരു ഗ്യാപ്പ് വേണ്ടേ? അല്ലേ, ലയിക്കാൻ ഒരു ഗ്യാപ്പ് വേണം. അപ്പൊ അത് ബ്രഹ്മം തന്നെ വികാരമുള്ളതാണെന്ന് വരും. അന്ന് അദ്വൈതത്തിൽ സംബന്ധമുള്ള കാര്യം. പിന്നെ എന്താണ്? അസ്മിൻ പ്രപഞ്ചം ബ്രഹ്മത്തോട് അഭേദമാണെന്ന് പറയും. അത് ഈ പറഞ്ഞ യുക്തി അനുസരിച്ച് എങ്ങനെയാണോ മണ്ണ് നിന്നും പാത്രം വേറെ അല്ലാത്തത്, അതുകൊണ്ട് പാത്രം മണ്ണിനോട് അഭിന്നമായിരിക്കും, അത് സ്വീകരിക്കാം. അല്ലാതെ വിലയം എന്ന് പറയുന്നതാണ് പ്രത്യേകം പറയുന്നത്, അദ്വൈതത്തിന് സമ്മതമായ കാര്യം. ഇവരിവിടെ പറഞ്ഞിരിക്കുന്ന അതല്ല, വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന എന്താണ്? അഭേദമായി വരയണമെന്ന്. ഇപ്പൊ ജലതരം, ഈ സമുദ്ര തരംഗ ന്യായം എന്ന് പറയുന്ന വിവർത്തത്തിനും അപവാദത്തിനും ഉദാഹരണമായിട്ട് ഭാഷകാരൻ തന്നെ പറയുന്നു. ഭോക്താപത്തി അധികരണം എന്ന് പറയുന്ന ബ്രഹ്മസൂത്രത്തിൽ അവിടെ ഇത് വിശദമായി ചർച്ച ചെയ്യുന്നു. ഒരു പുതിയ കാര്യം പറഞ്ഞു. പക്ഷെ ഇയാളിതിനെ കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ആ പുസ്തകം വായിച്ചതിന്റെ ബലത്തിലായിരുന്നു പുതിയ എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാത്ത. അത് കഴിഞ്ഞിരിക്കുന്നത് ശരിയാണ്, ഇതിനെ കുറിച്ച് അല്ല പറഞ്ഞു. സാർ, നമ്മളെ ആൾക്കാരൊക്കെ പറയുന്നതാണ് ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതൊക്കെ നമുക്കിങ്ങനെ അദ്വൈതത്തിനൊന്നും യോജിക്കത്തില്ല. എന്തുകൊണ്ട്? വിലയിക്കണമെങ്കിൽ ഭഗവാനൊന്ന് ഇളകണം, എന്നാലേ അങ്ങോട്ട് ലയിക്കാൻ പറ്റും അല്ലേ. പാലില് പഞ്ചസാര ലയിക്കണമെന്നൊന്ന് ഇളക്കണം. അപ്പൊ അതൊന്നും അദ്വൈതത്തിന് ചേരുന്ന കാര്യമാണ്. അങ്ങനെ ഒരു നിർഗുണമായ ഒരു തത്വത്തെ സ്വീകരിച്ചിട്ട് പിന്നെ മായയിൽ നിന്നുണ്ടായി അല്ലെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. ആ രീതിയിലൊക്കെ പറയാം ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് പറയാൻ പറ്റും. അതൊക്കെ ഇപ്പൊ എന്താണ്, അതെല്ലാം അങ്ങനെയൊക്കെ പറയാം. അതിപ്പോ അദ്വൈതമല്ല, നമ്മള് ദ്വൈതമാണ് പറയുന്നത്. അദ്വൈതമല്ല പറയുന്നത്, നമ്മൾ അദ്വൈതം ഇത് വ്യാഖ്യാനിക്കുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ അദ്ദേഹം നിങ്ങൾ ആരെങ്കിലും വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുമ്പോ വിലയിക്കുന്നു എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്താണ്, അവിടെ നാമരൂപങ്ങൾ പെടുന്നു, അത്രയേ തരംഗം അതിന്റെ ആകൃതിയെ വെട്ടും, ജലം ആയി തീർന്നു എന്ന് പറയാം. അല്ല, ജലത്തിൽ ലയിക്കുകയല്ല. ഞാനിപ്പോ ഒരുപാട് ദിവസം അത് ചർച്ച ചെയ്തോണ്ടിരിക്കുക, ഇടയ്ക്കൊക്കെ ഇവിടെ വരണം. അതിന്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അത് തീർന്നില്ല. അതൊരുപാട് തവണ പറഞ്ഞതാണ് അഴിയും തിരയും തിര ലയിക്കുന്നു. നമുക്ക് തിര സമുദ്രത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നത് ശരിയാ. എന്തുകൊണ്ട്? സമുദ്രം വികാരമുള്ളതാണ്. അപ്പൊ തിരക്ക് അതിൽ ലയിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. തിരയുടെയും സമുദ്രത്തിന്റെയും കാര്യം അല്ല പറയുന്നത്, ബ്രഹ്മവും പ്രപഞ്ചവും. അത് അതൊരു ഉദാഹരണം മാത്രമാണ്. സമുദ്രത്തിൽ തിര ലയിക്കത്തില്ലെന്നല്ല പറയുന്നത്, സമുദ്രത്തിര ലയിക്കും. ഇവിടെ എന്താണ്, ബ്രഹ്മത്തിൽ പ്രപഞ്ചം ലയിക്കില്ല എന്നാ പറയുന്നത്. അപ്പോ പിന്നെ ഈ ഉദാഹരണത്തിന് പറഞ്ഞു, ഉദാഹരണം പറഞ്ഞിരിക്കുന്നതിൽ ഏതാണോ വിവക്ഷ, ആ ഉദാഹരണം പറയുന്നയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഭാഗമേ അതിൽ നിന്ന് എടുക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ഉദാഹരണം പറയാൻ പറ്റും. ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്, ആ തരംഗം ജലത്തിനോട് അഭേദമായിരിക്കുന്നു. എപ്പോ ആ തരംഗമായിരിക്കുമ്പം തന്നെ അതിന് തരംഗത്തിന് അതിപ്പോ ലയിക്കേണ്ട കാര്യമില്ല. സമുദ്രത്തിലെ തരംഗം തരംഗമായിരിക്കുമ്പം തന്നെ എന്തായിരിക്കുന്നു, വെള്ളമായിരിക്കുന്നു. അഭേദമായിരിക്കുന്നു, വെള്ളമായിരിക്കും. അതുപോലെ എന്താണ്, വെളിയിൽ ചിതാകാശത്തിൽ നിന്നുള്ള ഈ പ്രപഞ്ചം, ഇതിങ്ങനെ പ്രപഞ്ചമായിരിക്കുമ്പം തന്നെ എന്തായിരിക്കുന്നു, ചിതാകാശമായിരിക്കുന്നു, അതിനോട് അഭേദമായിരിക്കുന്നു. അതിന് സർവം ഖർ ഇതം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന അതാണ്, ഇതെല്ലാം ബ്രഹ്മം തന്നെ എന്നെല്ലാം പറയുന്ന അതാണ്. അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് വേറെ രീതിയിലും വ്യാഖ്യാനിക്കാം, പക്ഷെ അദ്വൈതികൾ വ്യാഖ്യാനിക്കുന്നത് സർവവും ബ്രഹ്മം തന്നെ എന്നെങ്ങനെ പറയാൻ പറ്റും. ഗുരു പറയുന്ന സർവം ഹി സച്ചിദാനന്ദം, അതങ്ങനെ പറയാൻ പറ്റും. സർവം വെച്ചാൽ കാണുന്ന സച്ചിദാനന്ദം എന്ന് പറയുന്നത് അഭേദയുക്തി അനുസരിച്ചിട്ടാണ്, അല്ലാതെ ജലം സമുദ്രത്തിലേക്ക് ഇല്ലെന്നല്ല പറയുന്നത്. അത് വേറെ കാര്യമായിട്ടെ, അതിന്ന് ഉണ്ടായിക്കോട്ടെ. പക്ഷെ തരംഗം തരംഗമായിരിക്കുമ്പോഴും അത് വെള്ളം തന്നെ എന്നുവെച്ചാണ് ഭേദമില്ല. അപ്പൊ നമ്മളീ കാണുന്ന നാമരൂപങ്ങളിൽ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണ്, ബ്രഹ്മം തന്നെ. അഭേദമായി വരയണം എന്നുവെച്ചാൽ അഭേദമായി ഗ്രഹിക്കണം. ഓർത്താൽ, ചിന്തിച്ചാൽ അഭേദമായി ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആൾക്കാർ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ തകരാറുകളൊക്കെ ഉണ്ടാവുന്നത്.